ഇഞ്ചിയും പുളി ആവശ്യമുള്ള സാധനങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത ഇഞ്ചി 100 ഗ്രാം ചരണ്ടിയെടുത്ത തേങ്ങ 50 ഗ്രാം 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കടുക് ഒരു ചെറിയ കഷ്ണം ശർക്കര ഉണക്കമുളക് പച്ചമുളക് ആവശ്യത്തിന് വാളമ്പുളി ഒരു ചെറിയ ബോളിൻ്റെ അത്രയുള്ളത് വാളമ്പുളി ഒരു ചെറിയ ബോളിൻ്റെ അത്രയുള്ളത് തേങ്ങ കൊത്ത് കുറച്ച് വെളിച്ചെണ്ണ ഉപ്പ് ആവശ്യത്തിന് ഇഞ്ചിയും പുളിയും ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ തേങ്ങ വറുത്തെടുക്കാം ചട്ടി ചൂടാകുമ്പോൾ ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ചൂടായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇടാം തേങ്ങ നമുക്ക് ഒരു ചെറിയ ബ്രൗൺ ആവും വരെ വറക്കാം തേങ്ങ ഇപ്പോൾ ബ്രൗൺ കളറായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം മുളക് നന്നായിട്ടൊന്ന് മുരിയണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് തീ ഓഫ് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം തേങ്ങ വറുത്തെടുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ചട്ടിയിൽ നിന്ന് മാറ്റണം അല്ലെങ്കിൽ ചട്ടിയുടെ ചൂടുകൊണ്ട് തേങ്ങ കരിയും നമുക്ക് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കണം കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചേർക്കാം ഉണക്കമുളകിനെ നമുക്ക് എണ്ണയിൽ ഇട്ടിട്ട് പതുക്കെ ഒന്ന് വറക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും ചേർക്കാം ഇതിലേക്ക് നമുക്ക് തേങ്ങ കൊത്തി ചേർക്കാം തേങ്ങ കൊത്ത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കാരണം ഇഞ്ചിയുടെ കൂടെ ഈ തേങ്ങ കൊത്തോടി കഴിക്കുമ്പോൾ ഒരു നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പുളിനെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരെടുക്കണം ആ നീരും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം തീ കുറച്ചിട്ടിട്ട് നമുക്ക് ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ പുളിയൊക്കെ ഇഞ്ചിയുടെ ഉള്ളിലേക്ക് പിടിക്കും നമ്മൾ നേരത്തെ വറുത്തെടുത്ത തേങ്ങ നമ്മുടെ ഇഞ്ചിയും പുളിക്കറി റെഡി ആയിട്ടുണ്ട്.